പലപല സിദ്ധാന്തങ്ങളും പ്രപഞ്ചനാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാതെ ഭൂമിയുടെ നാശം, ഇത്രയും വിപുലമായ പ്രപഞ്ചത്തെ കുറിച്ച് അറിയാത്ത കാലഘട്ടത്തിൽ എഴുതിയാണ്. അന്ന് പറയും അണ്ടകടാഹം എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ഇത് വളരെ വിസ്തൃതമാണെന്ന് പണ്ട് പറയാമായിരുന്നു മനുഷ്യൻ. പക്ഷെ ഇന്നത്തെ പോലെ അത് ഒരു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയൊന്നും പണ്ടുണ്ടായിരുന്നു. കാരണം പ്രപഞ്ചം വിസ്തൃതമാണെന്നറിയാം ആകാശത്ത് നോക്കിയാൽ മതി. ആകാശത്തെ എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളൊക്കെ കണ്ട മനുഷ്യനറിയാം ഇത് വളരെ വലുതാണെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവുകളൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഈ ദാർശനികമായ അറിവാണ് പണ്ടുണ്ടായിരുന്നത്. അതിൽ പല ദാർശനികന്മാർക്കും പല പല പല അറിവുകളാണ്. അതിൽ അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. അദ്വൈതികൾ ഇങ്ങനെയാണ് മനസ്സിലായത്. പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എന്താണോ അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളാണ്. അദ്വൈതികളുടെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അദ്വൈതി വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രപഞ്ചം നശിച്ചു എന്ന് പറഞ്ഞാൽ സമാധിയിൽ പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറയും. നശിച്ചാൽ പിന്നെ എങ്ങനെയാണ് സമാധി പോയാൾ ഉണരുന്നത്? ഉണർന്നു വരുന്ന ജാഗ്രതത്തിലേക്കാണ്. ജാഗ്രത വരുമ്പോൾ വീണ്ടും പ്രപഞ്ചം ഇവിടെ പഴയതുപോലെ തന്നെയുണ്ട്. അപ്പൊ നശിച്ചത് പിന്നെ എങ്ങനെ ഉണ്ടായി? അവിദ്യ നശിച്ചു, അവിദ്യാകാര്യമായ പ്രപഞ്ചം നശിച്ചു, പിന്നെ എങ്ങനെ ഈ പ്രപഞ്ചം വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നത്? മിഥ്യായിക്കൊള്ളോട്ടെ, മിഥ്യയായിട്ട് അതെങ്ങനെ കാണും? ഇതിനൊക്കെ ഉത്തരം പറയുന്നതിന് അദ്വൈതി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ പ്രപഞ്ചം വരുന്നു, നശിച്ചതല്ലേ? അതായത് ഇപ്പൊ സ്വപ്നം നശിച്ചു പോയി, ആ സ്വപ്നം തിരിച്ചു വരും, വേറെ സ്വപ്നം നമ്മൾ കാണും, പക്ഷെ ആ സ്വപ്നം തിരിച്ചു വരത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല, നശിച്ച പ്രപഞ്ചം തന്നെ വീണ്ടും വരുന്നു. എന്തുകൊണ്ട്? തന്റെ ശരീരം തിരിച്ചു വന്നു, ഗുരുവിനാണെങ്കിൽ ശിഷ്യന്മാരൊക്കെ തിരിച്ചു വന്നു, ഈ ലോകം തിരിച്ചു വന്നു, എല്ലാം പഴയതുപോലെ വീണ്ടും വന്നു. അപ്പൊ നശിച്ചു പോയി അങ്ങനെ ഇത് വീണ്ടും പഴയതുപോലെ തിരിച്ചു വരും. അതിന് സമാനം പല പല രീതിയിൽ സമാധാനം പറയും. കാരണം ഇതിനൊക്കെ സമാധാനം പറയണ്ടേ? അതിനൊരു പ്രധാനമായ സമാധാനമാണ് സാധാരണ പറഞ്ഞു വരുന്നത്. ഈ തത്വജ്ഞാനി ഇങ്ങനെ സമാധിയിലിരിക്കുമ്പോൾ അയാളുടെ ഈ മായാപ്രപഞ്ചം, മിഥ്യാപ്രപഞ്ചം നശിച്ചു പോയാലും, അവിദ്യ നശിക്കുന്നു, പ്രപഞ്ചവും നശിച്ചാലും ഒന്ന് മാത്രം നശിക്കുന്നില്ല. എന്താണ്? പ്രാരബ്ധ സംസ്കാരം. പ്രാരബ്ധ സംസ്കാരം നശിക്കുന്നില്ല. അതിന് തന്നെ ഗുരുവും പറയും, വാസനകൾ വരുത്ത്, വീണ്ടും പ്രപഞ്ചം പഴയതുപോലെ തന്നെ പോന്നു. ഗുരുവും പറയുന്നുണ്ട്. എവിടെയാണ് പറയുന്നത്? അത് പരമ്പരാഗതമായ അദ്വൈത സിദ്ധാന്തം തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഇതെല്ലാം നശിച്ചുപോയി, അവിദ്യ നശിച്ചു, പ്രപഞ്ചം നശിച്ചു, പിന്നെ എന്തുകൊണ്ട് ഈ സംസ്കാരം നശിച്ചില്ല? പ്രാരബ്ധ അതും അവിദ്യ കാര്യമാണല്ലോ എന്നുണ്ടോ? എന്തുകൊണ്ട് നശിക്കുന്നില്ല? അപ്പോ അതുവരെ എന്താ പറയുന്നത്? ബ്രഹ്മം സത്യമാണ്, പ്രപഞ്ചം അവിദ്യ കൊണ്ടുണ്ടായി എന്ന് പറയുന്നത് സത്യമാണ്, അവിദ്യ എന്ന് പറയുന്ന സിദ്ധാന്തം അതും പൂർണമായും ശരിയാണ്, അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണ്, പ്രപഞ്ചം അവിദ്യാകാര്യം എന്ന് പറയുന്നത് ശരിയാണ്, ബ്രഹ്മജ്ഞാനം കൊണ്ട് ഈ അവിദ്യയും പ്രപഞ്ചമെല്ലാം നശിക്കുമെന്ന് പറയുന്നത് 100% ശരിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മജ്ഞാനി ജാഗ്രതത്തിലേക്ക് ഉണർന്നു വരുമെന്ന് പറയുന്നതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു ശരിയാണെന്ത്? എല്ലാം നശിച്ചാലും പ്രാരബ്ധ സംസ്കാരം നശിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അതൊരു സിദ്ധാന്തമാണ്. അപ്പോ നിങ്ങളെന്തിനാ അത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നത്? കാരണം ഈ സമാധി പോയിട്ട് തിരിച്ചു വരുന്ന നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനികള്. എന്നിട്ട് അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സമാധിയെക്കുറിച്ചും എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ സിദ്ധാന്തം സിദ്ധമാണ്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായത്. അവർ പറയുന്നതാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്, ജ്ഞാനികൾ പറയുന്നതാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വാക്കിനെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചു വന്നു എല്ലാം നശിച്ചതിന് ശേഷം? അവർ പറയുന്നത് പ്രാരബ്ധ സംസ്കാരം കൊണ്ടാണ്. അവർ പറയുന്ന വാക്കിനെ അംഗീകരിച്ചേ പറ്റൂ. കാരണം അവർ പോയി ബ്രഹ്മജ്ഞാനം ഉണ്ടായി എല്ലാം നശിച്ചതിന് ശേഷം വീണ്ടും ഉണർന്നു വന്നവരാണ്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അപ്പൊ അവര് പറയുന്നത് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ സംസ്കാരമുണ്ട്. ആ സംസ്കാരം കൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? പ്രപഞ്ചം വീണ്ടും അനുഭവപ്പെടും. വാചസ്പതിശ്രം പറഞ്ഞു, അങ്ങനെ അനുഭവപ്പെട്ടാലും ആ തത്വജ്ഞാനി ഇതിനെ എന്ത് മനസ്സിലാക്കുന്നത്? അസത്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. കാരണം സമാധിയിൽ നശിച്ചു പോയതാണ്. വീണ്ടും ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അസത്യമാണെന്ന് അയാള് മനസ്സിലാക്കുന്നു. അയാൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. പിന്നെ വീണ്ടും ഇത് ഉണ്ടായി എന്ന് പറയുന്നതിന് ആ ബ്രഹ്മജ്ഞാനി പറയുന്ന വ്യക്തി തന്നെ. എന്താണ് ബ്രഹ്മജ്ഞാനി പറയുന്ന വ്യക്തി? എന്താണ്? ബാക്കിയെല്ലാം നശിച്ച് പ്രാരബ്ധ സംസ്കാരം നശിച്ചില്ല. എന്താണ് ബ്രഹ്മജ്ഞാനി പറയുന്ന വ്യക്തി? അതുകൊണ്ട് വീണ്ടും പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെടുന്നു. അപ്പോ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? അദ്വൈത സിദ്ധാന്തമായിട്ട്, പ്രാചീനമായ അദ്വൈത സിദ്ധാന്തമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കണം. അത് സിദ്ധാന്തമാണ്. അത് ശരിയാണോ? ശരിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ശരിയാണ്, ശരിയല്ല എന്ന് പറയുന്നവർക്ക് അത് ശരിയല്ല. ശരിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ബ്രഹ്മജ്ഞാനികൾ പറയുന്നു. അതുകൊണ്ട് അതൊക്കെ പറയുന്നത് എന്താണ്? ബ്രഹ്മത്തിൽ രണ്ടാമതൊന്നുമില്ല എന്നുള്ളത്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. സുചുണ്ഠന്റെ കഥയെ ഈ വാസിഷ്ഠത്തിൽ പറയുന്നുണ്ടല്ലോ. എത്രയോ പ്രളയം കഴിഞ്ഞു, ആ പ്രളയത്തിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സന്ദർഭം പറയുന്നുണ്ടല്ലോ. ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും സത്യമാണ്. ആ വിശ്വാസം വേണമെന്നാണ് അദ്വൈതികള് വേദാന്തം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, നിങ്ങൾ ആദ്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കണം, എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബ്രഹ്മജ്ഞാനം, മോക്ഷം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചു അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് ശ്രദ്ധ വേണം, വിശ്വാസം വേണം. ഭാഗഭൂഷണന്റെ കഥയോ എന്ത് കഥ പറഞ്ഞാലും എന്ത് ചെയ്യണം? അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കും. വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇത് ഇതിന്റെ വഴിക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. വിശ്വസിക്കാത്തവർ തെളികളും അതിന്റെ ആദ്യം പറഞ്ഞു. ഒരുപാട് പേരുണ്ട്, അരിസമാജ് മാത്രമല്ല, ഒരുപാട് പേര് ഇതൊന്നും അംഗീകരിക്കില്ല. അവർ പറയുന്ന കവന്തമാണ്. നിങ്ങളുടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്, അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയില്ല എന്ന് ആര്യസമാജികൾ പറയും. നമ്മുടെ ഒരു ആര്യസമാജം ഉണ്ടായിരുന്നു, എന്തായാലും പേര് പറമ്പളക്കാരൻ, അതാണ് ആര്യസമാജം. പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള എന്താ പേര്? ഉപനിഷത്തിനൊക്കെ വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്, വേദങ്ങളുടെ അമൃതാശുപത്രി കിടന്ന് മരിച്ചത്. ഞാൻ ആദ്യം അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഇദ്ദേഹം അവിടെ ക്ലാസ് എടുക്കാൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോകുന്നു. അദ്ദേഹം അവിടെ കുറച്ച് ക്ലാസ് എടുത്തു. അപ്പോൾ ഞാൻ ചെല്ലുന്നു. ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ അവിടെ ക്ലാസ് എടുക്കാൻ അവസരമില്ലാതെ വന്നു. കാരണം ഇദ്ദേഹം പറയുന്നത് അവര് അംഗീകരിക്കില്ല, അത് തന്നെ പ്രശ്നം. അപ്പൊ ഞാനവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അന്ന് ഒരുപാട് ആളുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇരിക്കുന്നിടത്ത് കേൾക്കാം മൈക്കില്. ഇദ്ദേഹം മുറിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി വരാന്തിയിൽ പല്ലെറുമി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ദേഷ്യം വന്നു. അദ്വൈതം അദ്വൈതം കേട്ടിട്ട് ദേഷ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന വല്ലതും പറയും. പുള്ളിക്ക് അത് കേൾക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. പല്ലും കണ്ടവര് പറഞ്ഞില്ല. എന്നിട്ട് മുറിക്കകത്ത് ഒരു കഥ അടയ്ക്കും. അപ്പോഴിത് കേൾക്കും, വീണ്ടും പുറത്തിറങ്ങും, വരാന്തി ഇങ്ങനെ നടക്കും പല്ലും. അപ്പൊ അദ്വൈതത്തിനോട് അത്രയും വിരോധമുള്ള ആൾക്കാരുണ്ട്. അദ്വൈതത്തിന് വേഗമ്പം പല്ലെറുമ്പം ഞാനാണ് അദ്വൈതത്തിന്റെ വ്യാഖ്യാനം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടും കാര്യമില്ല. എന്താ അങ്ങയുടെ പേര്? മോന്റെ പേര് പ്രകാശ്. എന്താ പ്രകാശം? പക്ഷെ ഇദ്ദേഹത്തിന് വേറെ ഒന്നുമല്ല, എന്നോട് വിരോധം കൊണ്ടല്ല. ഈ അദ്വൈതം എന്ന് പറയുന്ന ഈ ആശയത്തോടും വലിയ വിരോധം. എന്തുകൊണ്ട്? ആര്യസമാജത്തിന്റെ ആള് ദയാനന്ദ അനുയായി, അതും എന്നെ കാണി സംസാരിക്കുക ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അദ്വൈതത്തെ കേൾക്കുന്നത് വലിയ വെറുപ്പാണ്. ഒരാശയം ഇപ്പോ നമുക്ക് ഇഷ്ടമില്ലെന്ന് വിചാരിച്ചാൽ അതിനെ വെറുക്കേണ്ട കാര്യമൊന്നും, നമ്മള് യോജിക്കുന്നുണ്ട് അത്രയും. അതിന് പല്ലറും വേണ്ടയും പല്ല് കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ ഒരാശയം പറയുന്നു, നമുക്ക് യോജിപ്പില്ല, നമുക്ക് തടുക്കണേ അത്ര അതിന്റെ ആവശ്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണിത് ഇങ്ങനെ പല്ലറുമ്പുന്നത്? അല്ല, ഒരാശയം പുള്ളി പറയുന്ന, പുള്ളി പഠിച്ചു വെച്ചിരിക്കുന്ന ആശയം അസ്ഥി പിടിച്ചുപോയി, അതിനാണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. ആ ഏതൊരാശയമാണോ പുള്ളി മനസ്സിലാക്കി, ആദ്യം മനസ്സിലാക്കി അതങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു ആളിന്. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. വേറൊന്നും മനസ്സിലാക്കാനോ വേറൊന്നും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനോട് ഇങ്ങനെ ഈ പല്ലെറുമ്പോ എന്നുള്ള അതിനെ നിഷേധിക്കാൻ പോലും കഴിയാതെ വെറുപ്പാണ് അതിനോട്. അങ്ങനെ ഒന്നുകൊണ്ടും ഒരാശയം കൊണ്ടും തലച്ചോറിനെ വാഷ് ചെയ്യാൻ പാടില്ല, ബ്രെയിൻ വാഷ് പാടില്ല. അത് അനുവദിക്കാൻ പാടില്ല. കൃഷ്ണൻ ഞാൻ വായിച്ചിട്ടില്ല. മകനും ഒരു അത് നല്ല ഇംഗ്ലീഷുകാർക്കാണ് കൊടുത്തത്. മറ്റേ നമ്മ രമണ മഹർഷിയുടെ ഒരു പോർക്കണ്ടനൊക്കെ ഇവിടെ അദ്ദേഹത്തെ സന്ദർശിക്കുക അനുയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല. ഇത് അദ്വൈതത്തെ അദ്വൈതമല്ല ഏതാശയമായാലും ശരി, നമുക്ക് ആശയപരമായി യോജിക്കാൻ മാത്രം പറ്റില്ല, ഞാൻ തള്ളിക്കളയാത്ര അതിനെ വെറുക്കേണ്ട കാര്യമില്ല. അതിനെ പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ ചോദ്യം ചെയ്യുക, യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തള്ളിക്കളയുക, യോജിക്കാൻ പറ്റിയതെടുക്കുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒന്നിനും ബ്രെയിൻ വാഷ് ചെയ്ത് പോകാൻ പാടില്ല. അത് അവനവന്റെ ബുദ്ധിയെ പണയം വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഒന്നിനും ബുദ്ധിയെ പണയം വയ്ക്കാൻ പാടില്ല. അപ്പൊ പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. വാചസ്പതി മിശ്രൻ, അദ്വൈതം, യോഗം, സാഖ്യം, തർക്കം എല്ലാം വ്യാഖ്യാനിച്ചു. അതൊന്നും ശബ്ദം നിൽക്കുന്നു. എല്ലാം വ്യാഖ്യാനിക്കും. എന്ന് പറഞ്ഞാൽ ഓരോന്നിനെ വ്യാഖ്യാനിക്കും, അതിന്റെ സിദ്ധാന്തം പറയും, അപ്പൊ മറ്റുള്ളതിനെ നിഷേധിക്കും, അത്രയേ ഉള്ളൂ. അപ്പോ ആശയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം എന്താണ്? ഇത് രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിലാണ് ഈ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരും ആർ എസ് എസ് കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുന്നത്. അതിന്റെ നേതാക്കളുടെ ആവശ്യം അനുയായികളെ കൊണ്ട് പരസ്പരം കൊല്ലിക്കുക അവർക്ക് വളരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതും ഈ ബ്രെയിൻ വാഷ് ചെയ്ത ആൾക്കാരാണ് പരസ്പരം കൊല്ലാൻ നടക്കുന്നത്. ഇതിൽ അതിന്റെ ആവശ്യമില്ല. ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കും, പറ്റിയത് സ്വീകരിക്കുക, അല്ലാത്ത കളയുക. അവിടെ വിദ്വേഷത്തിന്റെ കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ പല സിദ്ധാന്തങ്ങളും ഉണ്ട്. പഴയ സിദ്ധാന്തങ്ങളൊക്കെ ഇല്ലാതില്ലാത്തയാണെന്ന് മനസ്സിലാക്കും. വിശ്വാസമുള്ളതിനും വിശ്വസിക്കുക, വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, അത്ര തന്നെ. ഇഷ്ടമുള്ളത് വിശ്വസിക്കാം, അല്ലാത്ത വിശ്വസിക്കാതിരിക്കുക. എനിക്കറിയത്തില്ല. അങ്ങനെ പലർക്കും പല അഭിപ്രായവും കാണും. നമുക്ക് തുക യോജിക്കാം, അല്ലെങ്കിൽ യോജിക്കാതിരിക്കും. അതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആര്യസമാജികൾക്ക് ഒരുപാട് വ്യാഖ്യാനമുണ്ട്. അതിൽ ഒരുപാട് നല്ല നല്ല പണ്ഡിതന്മാരുണ്ട്. ഒരുപാട് ഈ പണ്ഡിതന്മാർ ഒരുപാട് ഹിന്ദിയിലാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഹിന്ദി അറിയാവുന്നവർ അത് നോക്കിയിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നതാണ് കൂടുതൽ. ഹിന്ദിയിൽ നിന്ന് എഴുതുന്നതാണ്. അതിന് ഇതിന് വലിയ പാണ്ഡിത്യം വേണമെന്നൊന്നുമില്ല. ഹിന്ദി അറിഞ്ഞിരുന്നതാണ്. അങ്ങനെയാണ് പല വിഷയത്തിൽ വലിയ ഗ്രാഹ്യം വേണമെന്നില്ല. ഹിന്ദിയിൽ നിന്ന് അവരിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിഷയം എന്താണെന്ന് അവർക്ക് മനസ്സിലാവണമെന്നും കൂടുതലും അങ്ങനെയാണ്. അതുപോട്ടെ. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ഗ്രാമത്തിൽ അപ്പോ ഇവിടെ പറയുന്ന എന്താണ്? എല്ലാം നശിച്ചു കഴിഞ്ഞാലും പ്രാരബ്ധ സംസ്കാരം മാത്രം നശിക്കും. അത് ഒരു വഴിയാണിത്. പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ഈ സിദ്ധാന്തങ്ങളൊക്കെ രൂപാന്തരപ്പെടുത്തുന്നത് വ്യാഖ്യാനങ്ങളിലൂടെയാണ്. അവര് ചിന്തിക്കും ഇതെങ്ങനെ ശരിയാവും, സമാധി പോയി തിരിച്ചെങ്ങനെ വരുന്നു, അതിനൊരു സമാനം കണ്ടെത്തണ്ടേ? അപ്പോ അത് അവർ കണ്ടെത്തുന്ന ഒരു വഴിയാണ്. ബാക്കിയെല്ലാം നശിച്ചാലും സംസ്കാരം, പ്രാരബ്ധ സംസ്കാരം നശിക്കത്തില്ല. പ്രാരബ്ധം നശിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ഇതെല്ലാം പഴയതുപോലെ അനുഭവപ്പെടും. പിന്നെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാൽ ഈ പ്രാരബ്ധം നശിക്കും, അതാണ് മരണം. പിന്നെ ബ്രഹ്മം മാത്രമാണ്, ബ്രഹ്മകേവലം. പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ പിന്നെ ആ വ്യക്തിയില്ല, ജീവിതമില്ല, യാതൊന്നുമില്ല, കേവലം ബ്രഹ്മമായിരിക്കുന്നു. അതാണ് സിദ്ധാന്തം. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് എല്ലാം നിശ്ചയാലും വീണ്ടും എങ്ങനെ തിരിച്ചു വരുമെന്നുള്ളതിന് പല സമാധാനമുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തെ തന്നെ അയാൾ എന്ത് ചെയ്തു? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം കൊണ്ട് ദേഹാഭിമാനവും മറ്റും നഷ്ടപ്പെട്ടത്. പിന്നെ ആ ജ്ഞാനത്തിന്റെ സംസ്കാരവും ഉണ്ട് ഉള്ളത് കൊണ്ട് പിന്നെ അയാൾക്ക് ഒരിക്കലും പ്രപഞ്ചം സത്യമാണെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ബോധം പിന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ട് അയാൾ പറയുന്നത് എന്താണ്? പ്രപഞ്ചം മിഥ്യയാണ്, അസത്യമാണ്. അതാണ് ഈ പറയുന്ന അസത്യ ദർശനം. അപ്പൊ അതുകൊണ്ട് പറയും എന്താണ്? പ്രപഞ്ചം അസത്യമാണെന്നുള്ളത് വെറും ശാസ്ത്രമല്ല, യുക്തിയല്ല, മറിച്ച് ബ്രഹ്മജ്ഞാനം ഉണ്ടായവരുടെ അനുഭവമാണെന്ന് പറയും. കാരണം ബ്രഹ്മജ്ഞാനത്തിന് ശേഷം അവർ തിരിച്ച് വീണ്ടും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവരുടെ അനുഭവം എന്താണ്? അവരറിയുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിന് അസത്യമായിട്ട് അവരസത്യമാണെന്ന് അറിയുന്നു. കാരണം നേരത്തെ അത് തന്റെ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായതാണ്. ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായപ്പോ പിന്നെ പ്രപഞ്ചം നശിച്ചുപോയി അവരെ സംബന്ധിച്ച്. അപ്പൊ നശിച്ച പ്രപഞ്ചം വീണ്ടും വരുമ്പോഴത്തേക്കും മനസ്സിലാവും ഇത് അസത്യമാണ്, സത്യമല്ല, നശിച്ചത് ഞങ്ങൾ അനുഭവിച്ചാണ് എന്നവര് ഉണർന്നു വരുമ്പോ അറിയുന്നു. അപ്പൊ ആ അറിവ് നമ്മളിപ്പോ ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്നു എന്താണ്? പ്രപഞ്ചം അസത്യമാണെന്ന് അറിയുമ്പോലല്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോ ഇത് പഠിച്ചിട്ട് പറയുന്നത് എന്താണ്? ഇത് അസത്യമാണ്. വേദാന്തം പഠിച്ചവർ പറയും. മറ്റങ്ങനെയല്ല, ബ്രഹ്മജ്ഞാനം ഉണ്ടായപ്പോ പ്രപഞ്ചം നശിച്ച ഒരു അനുഭവം അവർക്കുണ്ടായി. ആ അനുഭവത്തിന്റെ സംസ്കാരം തുടർന്നു വരുന്നുകൊണ്ട് അവർക്കുണ്ടാകുന്ന ആ പ്രപഞ്ചം അസത്യമാണെന്നുള്ള ആ അനുഭവം നമ്മൾ ഇപ്പൊ ഉണ്ടാകുന്നത് പോലെ അല്ല. എന്തുകൊണ്ട് നമ്മൾ ആ സമാധി ഇത് നശിച്ച ഒരു അനുഭവം നമുക്കുണ്ടായി? അതുകൊണ്ട് അത് മറ്റൊരു അനുഭവമാണ്, ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരറിവാണ്. രണ്ടും അസത്യം തന്നെ. നമ്മളിപ്പോ അറിയുന്നതും അസത്യം ഒന്നും തന്നെ. ഗുരുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ പറയുന്നത്? ഒരേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പ്രപഞ്ച അനുഭവം ഉണ്ടാവുമെന്നും അസത്യമാണെന്നും അങ്ങനെ ചിത്തിലൊടുക്കി ചിത്തായി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഗുരുവിന്റെ ഒരു ശൈലി പറയും. ഗുരു അത് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അനുഭവം. അപ്പൊ ഗുരു അത് പറയുമ്പോ ഗുരുവില് ഗുരു പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് സത്യമാണ്. അത് വിശ്വസിക്കാത്തവർ പറയും അത് സത്യമല്ലെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ച നാശത്തെ കുറിച്ച് തന്നെ ഗുരുവും പറയുന്നു വ്യക്തമായിട്ട്. പക്ഷെ പറയുന്ന ഗുരുവിന്റെ ഒരു ഭാഷയിൽ പറയുന്നു എന്നുള്ളു. ചിത്തിലൊടുക്കി ചിത്തമായി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗുരുവിന്റെ ഒരു ശൈലി പറയുന്നു. ഇപ്പൊ ഈ ദർശനമാലയിലൊക്കെ ഗുരു എഴുതി വെച്ചിരിക്കുന്ന ഈ സാമ്പ്രദായികമായിട്ടുള്ള അദ്വൈതമാണെന്ന് വെച്ചാൽ വാസിഷ്ഠത്തിനും മറ്റും പറഞ്ഞിരിക്കുന്ന അദ്വൈതത്തെ മനസ്സിലാക്കിയ ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഗുരുവിന്റെ ശൈലിയിൽ പറയുന്നത് ഗദ്യകൃതിയിലാണ്. അവിടെയാണ് ഗുരു ഗുരുവിന്റെ ശൈലിയിൽ പറയുന്നത്. പിന്നെ ആത്മദശതത്തിൽ എന്താണ് അണുവറിവിൻ മയുമാവൽ അംഗമില്ലാതണയും അഖണ്ഡവും ഒന്ന് പൂർണ്ണമാകും എന്നെല്ലാം പറയുന്നിടത്ത് അത് ഗുരുവിന്റെ സ്വന്തം ശൈലിയിൽ പറയുന്നതാണ്. അത് അങ്ങനെ പറയുന്നത് ഗുരുവിന്റേതായ വിശദീകരണമാണ്. ആ കൊടുത്തിരിക്കുന്നതെല്ലാം ഗുരുവിന്റെ വ്യാഖ്യാനമാണ്, ഗുരുവിന്റെ കാഴ്ചപ്പാടാണ്. ഇത് പറയുമ്പോഴത്തേക്ക് എന്താണ് പരമ്പരയായി പറഞ്ഞു വരുന്ന അദ്വൈതത്തിന്റെ രീതി അനുസരിച്ച് പറയും. ആ പരമ്പരയും തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് പ്രപഞ്ചം അസത്യമായി സ്വീകരിക്കുന്നത് കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു, പ്രപഞ്ചം നശിക്കുന്നു, വീണ്ടും പ്രാരബ്ധം കൊണ്ട് പ്രപഞ്ചം അനുഭവപ്പെടുന്നു, അവിടെ പ്രാരബ്ധം നശിക്കുന്നു, അയാള് മുക്തനായിത്തീരുന്നു. അപ്പൊ മുക്തനാകുന്നതിന് വേണ്ടിയിട്ട് മുക്തി എന്ന് പറയുന്ന ആശയം പ്രപഞ്ചം അസത്യമായാലേ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മുക്തി എന്ന് വെച്ചാൽ ജനനവും മരണവും ഇല്ലാതിരിക്കുക, ഈ സുഖദുഃഖാനുഭവങ്ങളും ഇല്ലാതിരിക്കുക, ഈ ലോകാനുഭവം ഇല്ലാതിരിക്കുക, ഇതൊന്നും ഇല്ലായിരുന്നു എങ്ങനെയിരിക്കും? കേവലം ബ്രഹ്മം മാത്രമായിട്ടിരിക്കുക, കേവലം ബ്രഹ്മ സ്വരൂപനായിരിക്കുക. അതാണ് ഗുരു ഗുരുവധികരണ മുക്തി എന്ന് പറയുന്നത്. ചിത്തായി നിൽക്കുക എന്ന് പറഞ്ഞാൽ കേവലം ബ്രഹ്മമായി നിൽക്കുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് പ്രപഞ്ച അസത്യമാണ് ചർച്ച ചെയ്യുന്നത്, മുക്തി എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനോട് ചർച്ച ചെയ്യുന്നത്. ഈ പറയുന്ന രീതി കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുക്തി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാം, ജനന മരണങ്ങളൊന്നും ഇല്ലാത്ത എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം. അതിനു വേണ്ടി തന്നെയാണ് ഇത് പറയും എന്നാണ് നിർവ്വാണ ദർശനത്തെ അത് വിശദമായി പറയും. ഈ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റൂ, ശിഷ്യന്മാരെ ഉപദേശിക്കാൻ പറ്റും, ലോകത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതൊക്കെ സമാധിയിൽ നിന്ന് തിരിച്ചു വരണം. അപ്പൊ അതിനുള്ള ഒരു യുക്തി ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സംസ്കാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ പല രീതിയും പറയും. ഒന്ന് സംസ്കാരമാണ്. ഞാൻ ഈ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പ്രപഞ്ചം അസത്യമായാലേ നശിക്കൂ. ഉപനിഷത്തോക്തി രഹസ്യമോർത്തരണം പറഞ്ഞെങ്കിലും ഒരു വേദത്തിന്റെ പുറകെ അല്ലെങ്കിൽ വേദമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലേക്ക് അല്ലെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രവണതയെ കുറിച്ച് സൂചന കൊടുത്തിട്ടുണ്ടോ? സൂചന എന്താണ് സൂചന? വേദം കാണാൻ പഠിക്കുക ഒരു സമ്പ്രദായമായിരുന്നല്ലോ ഒരു കാലത്ത്. ഉപനിഷത്തുക്തി രഹസ്യവർദ്ധനെന്ന് വെച്ചാൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ രഹസ്യം മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അപ്പൊ ഈ വേദരഹസ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ ഉപനിഷത്തിന്റെ സത്യമാണ് അത് മനസ്സിലാക്കുന്നതാണല്ലോ അവിടെ തരുന്നത്. സൂചനയല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്തോ സൂചന അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും ഒരു അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പഠിക്കണമെന്നോ പഠിക്കണ്ടെന്നോ രണ്ടും പറയുന്നു. വേദം പഠിക്കാനോ വേദം പഠിക്കരുതെന്നോ അതൊന്നും പറയുന്നില്ല. ഉപനിഷത്തിന്റെ ആ രഹസ്യം അത് മനസ്സിലാക്കണം, അത് അദ്വൈതമാണ് ഗുരുവിന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. കാരണം ഉപനിഷത്ത് രഹസ്യം എന്ന് പറയുന്നത് അദ്വൈതമാണ്, കാരണം ഗുരുവിടെ പറഞ്ഞിരിക്കുന്ന അദ്വൈതമാണ്, അത് ഉപനിഷത്തിൽ പറയുന്നു എന്നാണ്, അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗുരു ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചില്ലല്ലോ. വേദം പഠിക്കുന്നത് എന്താ പറയുന്നത് വർണ്ണബാഹ്യർക്ക് സാധ്യമല്ലല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഉച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വേദം എല്ലാരും പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ആരും പഠിക്കരുതെന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെന്താ? പണ്ഡിസ്വാമി ഗുരുസ്വാമി ആധുനിക കാലത്ത് വന്ന് വേദാധികാരം, ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ല. ഓക്കേ, പിന്നെന്താ? പഠിക്കണ പഠിക്കാനോ പഠിക്കണ്ടെന്നോ രണ്ടും പറഞ്ഞിട്ടില്ല. പിന്നെ വീണ്ടും അത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കും. അടുത്ത നോക്ക്, വെറുതെ ഒരേ കാര്യം തന്നെ ആവർത്തിക്കാതെ ഞാൻ പറഞ്ഞുള്ള കാര്യം എന്നതാണ്? വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചോണ്ടിരിക്കും. രണ്ടും ഗുരു പറഞ്ഞിട്ടില്ല, പഠിക്കാനും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ പറയുന്നതായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല, അത് വേറെ വിഷയം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസത്യ ദർശനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറ. ഇത് വേറെ ഏതെങ്കിലും പറച്ചിയുടെ കാര്യം പറ അങ്ങോട്ട് പോയി കഴിഞ്ഞു, അതുമായിട്ട് കൂടെ എന്തെങ്കിലും ബന്ധം വരികയാണെങ്കിൽ പറയാം. അങ്ങനെ ഒരു ബന്ധം ഇവിടെ വരുന്നില്ല. ഇവിടെ പറയുന്നത് അസത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? എന്തിനൊക്കെ അസത്യം എന്ന് പറയണം? അത് എങ്ങനെയാണ് ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്ന ആ കാര്യമാണ് പറയുന്നത്. മറ്റത് വേറൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്താൽ മതി, അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ സമയം കളയാമെന്നുള്ളതല്ല. ഇവിടെ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് പറയുമ്പോൾ വേറെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അത് പറയുമ്പോൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക, അവസരം രണ്ടും മനസ്സിലാകത്തില്ല. അങ്ങനെ വരരുത്. അതിനെക്കുറിച്ച് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അസത്യം എന്തുകൊണ്ട് അസത്യമാണ്, അസത്യമാവുന്നത് എങ്ങനെയാണ്, സമാധിയിൽ എങ്ങനെ സംഭവിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തു വരുന്നത് എന്താണ്? സങ്കല്പ കല്പിതം ദൃശ്യം. സങ്കല്പോ എത്ര വിദ്യതേ ദൃശ്യം തത്ര നാന്യത്ര കുത്രചിത് രജ്ജു സർപ്പവത്. ഇതും ഈ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. കാരണം പ്രപഞ്ച അസത്യമാണ് എന്നുള്ളതിന് വീണ്ടും ഒരു യുക്തി പറയുകയാണ്. പ്രപഞ്ച അസത്യമായേ പറ്റും. അപ്പൊ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ കേവലം ഭൂമി അങ്ങനെയൊന്നും എടുത്തുകളയരുത്, ഭൂമി ആകാശം അങ്ങനെ എടുക്കരുത്. നമ്മൾ പ്രപഞ്ചത്തെ കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രയും എടുക്കണം. ആധുനിക ശാസ്ത്രം പ്രപഞ്ചം എന്ന് പറയുമ്പോൾ എന്തിനെയൊക്കെ ഉൾക്കൊള്ളുന്നു അതെന്നെ എടുക്കണം. അത് അതിവിസ്തൃതമാണ് പ്രപഞ്ചം. അനേകം ഗാലക്സികൾ ഉൾക്കൊള്ളണമെന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രപഞ്ചം മുഴുവൻ എന്താണ്? നേരത്തെ പറഞ്ഞു, സങ്കല്പമാത്രേണ പരമേശ്വര. ഈ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം എന്താണ്? ഇത് അസത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അസത്യമാകുന്നത്? മുമ്പ് ഞാൻ പറഞ്ഞാണ്, കൽപ്പിത പ്രപഞ്ചമേ നശിക്കുകയുള്ളൂ. സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചാൽ അസത്യമാവും. എന്തിനാണിങ്ങനെ പറയുന്നത്? സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചാൽ അസത്യമാവുന്നു. സ്വപ്നം അത് തന്നെ. അതായത് സ്വപ്നം എന്ന് പറയുന്ന ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. സ്വപ്നം എന്ന് പറയുന്ന കേവല സങ്കല്പങ്ങളാണ്. എങ്ങനെയാണോ സ്വപ്ന സങ്കല്പമായിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചവും ഒരു സങ്കല്പമാണ്. എങ്ങനെയാണോ സ്വപ്ന സങ്കല്പം നശിച്ചു പോകുന്നത് അതുപോലെ ഈ പ്രപഞ്ചവും നശിച്ചു. സ്വപ്ന സങ്കല്പം ജാഗ്രത നശിക്കുമെങ്കിൽ ഈ പ്രപഞ്ച സങ്കല്പം സമാധിയും നശിക്കും. ഇവിടെ സമാധി പക്ഷത്തേനോട് അസ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട്. ഈ സമാധിയെ അംഗീകരിക്കാത്തവരുണ്ട് അദ്വൈതി എന്നുവെച്ചാ, അംഗീകരിക്കില്ല എന്ന് വെച്ചാ സമാധി അംഗീകരിക്കാതെയല്ല, സമാധിയുടെ ആവശ്യമില്ല എന്ന് കരുതുന്നവരുണ്ട്. അവരും എന്താണ് പറയുന്നത്? ഇത് സങ്കല്പകല്പിതമാണ്, അതവരും അംഗീകരിക്കുന്നുണ്ട്. പ്രപഞ്ച സങ്കല്പം കൊണ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പ്രപഞ്ച അസത്യമാണ്, അതിലും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ അവരൊന്നിനെ മാത്രം അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? എന്താണോ ഈ പ്രപഞ്ച സമാധിയിൽ നശിക്കുന്നു എന്നുള്ള കാര്യം അവർ അംഗീകരിക്കുന്നില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പ്രപഞ്ച അസത്യമാണ്, സങ്കല്പകല്പിതമാണ്, ബ്രഹ്മസത്യമാണ്, സർവകാര്യങ്ങളും അംഗീകരിക്കുന്നു. ഒരൊറ്റ കാര്യം ഒഴികെ എന്താണ്? ഈ പ്രപഞ്ചം സമാധിയിൽ നശിക്കുന്നു, അത് അവരംഗീകരിക്കുന്നു. അങ്ങനെയൊരു പക്ഷമുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.